പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർഗോകനാഥനാം മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർഗോകനാഥനാം മിശിഹ. നിത്യദാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതി സൂര്യൻ, രാജാധിരാജനാം മിശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യദാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതി സൂര്യൻ, രാജാധിരാജനം മിശിഹ. സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നീശു മശിഹ. കോടാക്കൂടി തൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, പ്രിയ സുതരേ തന്നോടു ചേർപ്പാ വേഗം വരുന്നേ ശുമശിഹാ.